ആത്മജ്ഞാനം അങ്ങനെ ഫലത്തെയൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്നതിന് ഒരു വലിയ നിയമമല്ല. പിന്നെ നിയമത്തെയാണ് പറയുന്നത് ജ്ഞാനം അകാരകമാണ് നിയമം. അകാരകം, കാരകം എന്ന് പറഞ്ഞാൽ ക്രിയാജനകം, ഒരു ക്രിയ ഉണ്ടാക്കുക, ഒരു പ്രവൃത്തി ഉണ്ടാക്കുക, അതിനാണ് കാരകം എന്ന് പറയുന്നത്. എന്ത് പ്രവൃത്തിയെ ഉണ്ടാക്കുന്നു അത് കാരകമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എന്റെ നാക്ക്, എന്റെ നാക്കൊരു കാരകമാണ്. കാരകം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തി ഉണ്ടാക്കും, അത് ചലിക്കുന്നു. അത് ചലിക്കുമ്പോ അതിനോടനുബന്ധിയായ പല പ്രവർത്തനങ്ങളും നടക്കുന്നു, ശബ്ദം ഉണ്ടാകുന്നു. എന്റെ മനസ്സ് ഒരു കാരകമാണ്, അത് ചലിക്കുന്നു. ചലിക്കുന്നതാണ് ചിന്ത. അപ്പോ എന്റെ ഉള്ളിൽ ചിന്ത നടക്കുന്നു. അപ്പൊ ഞാൻ അത് വാക്കായി പുറത്തു വരുന്നു. അപ്പൊ മനസ്സായാലും കാരകമാണ്. പിന്നെ നാക്ക്, നാക്കെന്ന് പറയുന്ന ഒരു കാരകമാണ്. അപ്പൊ ക്രിയാജനകമാണ്. ഇപ്പൊ കയ്യും കാലം, കയ്യും കാലമൊക്കെ എന്താണ്? കാരകമാണ്, ക്രിയ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതാണോ കാരകമായിരിക്കുന്നത് അത് ക്രിയ ഉണ്ടാകും. ക്രിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫലമുണ്ടാകും. അപ്പൊ എന്റെ നാക്ക് ചലിക്കുന്ന ശബ്ദം ഉണ്ടാകും ഫലം. ശബ്ദത്തിൽ ചലനം ഉണ്ടാകുന്നു. ചലനം ഉണ്ടാകുമ്പോഴാണ് അത് നിങ്ങളുടെ ചെവിയിലെത്തിച്ചേരുന്നത്. കേൾക്കുന്ന ബോധം ഉണ്ടാകുന്നു. അവിടെ നിങ്ങളുടെ മനസ്സ് ചലിക്കുന്നു. മനസ്സെന്ന് പറയുന്ന ഒരു ഭൗതികമായ, തികച്ചും ഭൗതികമായ ഒരു പദാർത്ഥമാണ്. അപ്പൊ ഇവിടെയൊക്കെ എന്ത് വരുന്നു? ഏതാണോ കാരകമാകുന്നത്, എന്നുവെച്ചാൽ ക്രിയ ഉണ്ടാകുന്നത്, അതൊക്കെ ഫലത്തെ ഉണ്ടാകും. അദ്വൈതത്തിന് ഒരു പ്രധാനമായ സിദ്ധാന്തമാണ്. ഇതിനെക്കുറിച്ച് ഭാഷ്യത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ഏത് വസ്തുവിനെ എടുത്താലും ശരി, അതിലൊക്കെ എന്തുവരും? ക്രിയ ഉണ്ടാക്കുന്നതായിരിക്കും. എല്ലാത്തിലും ഒരു പ്രവൃത്തി ഉണ്ടാകും. പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ഫലം ഉണ്ടാകും. എവിടെയും അങ്ങനെയാണ് നമ്മൾ ലോകത്ത് കാണുന്നത്. ഇനി ആത്മജ്ഞാനം എന്ന് പറയുന്നത് അത് ഒരു ക്രിയയും ഉണ്ടാക്കുന്നില്ല. അതുണ്ടാകാത്ത കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രിയകളെല്ലാം പോട്ടെ, ഞാൻ ഒരു വ്യക്തി, ഞാനിപ്പോ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. ഞാൻ ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്നവനെ നല്ല ബോധമുണ്ട്. അങ്ങനെ ഒരു ബോധം എനിക്കുണ്ട്, ഞാൻ ചെയ്യുന്നു. അല്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമില്ലാതെ പ്രവർത്തിക്കണം, അത് അസ്വാഭാവികമായ ഒരു എൻ്റെ ഒരവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ബോധമുണ്ട് ഞാൻ ചെയ്യുന്നു. എപ്പോഴും ഞാൻ അത് ഓർക്കണമെന്നില്ല, പക്ഷെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ബോധമുണ്ട്. എന്നുവെച്ചാൽ അവിടെ എന്റെ പ്രവൃത്തിയുടെ പിന്നിൽ ഞാൻ എന്നുള്ളൊരു ബോധമാണ്. ഞാൻ അതുകൊണ്ട് പിന്നെ നമ്മൾ ജ്ഞാനം എന്ന ഭാവം എന്ന് പറയും. അത് രൂഢമൂലമാണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ആന്തരികമായി ഇരിക്കുന്നതാണ്, നമ്മളാരും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമ്മുടെ ശൈശവം കഴിഞ്ഞ് ബുദ്ധിക്ക് വളർത്തൽ, വളർച്ച പ്രാപിച്ച് ബോധം ഉറക്കുക എന്ന് പറയും. അങ്ങനെ വരുന്ന ഒരു പ്രായത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ് ഞാൻ എന്നുള്ള ബോധം, തന്നെക്കുറിച്ചുള്ള ബോധം. അത് വ്യക്തമായി വ്യക്തമായി വ്യക്തമായി വരുമ്പോഴാണ് ഞാൻ എന്നുള്ള ഒരു ബോധം വരുന്നത്. ഇതിനാണ് അഹംബോധം എന്ന് പറയും. അപ്പോ ആത്മബോധം എന്ന് പറയുമ്പോൾ ഈ അഹംബോധത്തെ നിഷേധിക്കുകയാണ്. അഹംബോധത്തെ അത് നിഷേധിക്കുകയാണ്. അഹംബോധം എന്ന് പറയുന്ന വളരെ ഒരു ചെറിയ ഈ ശരീരത്തിലും നമ്മുടെ ഈ മനസ്സിലും ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് അഹംബോധം. ആത്മാവെന്ന് പറയുന്ന തന്റെ വാസ്തവ സ്വരൂപമാണ്, അത് അങ്ങനെ ഒരു പരിമിതിയില്ല, അത് അപരിമിതമാണ്. അപ്പം ആത്മാ അപരിമിതമായിരിക്കുന്ന ഈ ആത്മാവിനെ ഞാനെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനെന്ന് പറഞ്ഞാൽ ചുരുങ്ങിപ്പോകും. അപ്പോൾ ആത്മബോധം എന്ന് പറയുമ്പോൾ ഇതിനകം നിഷേധിക്കുന്നു. ഞാനെന്ന് പറയുന്ന ബോധത്തെ നിഷേധിക്കുന്നു. അപ്പം ഞാനെന്നുള്ള ബോധത്തെ നിഷേധിച്ചാൽ പിന്നെ ഞാനെന്നുള്ള ബോധത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികളൊന്നും നടക്കത്തില്ല. പ്രവർത്തിക്കണമെങ്കിൽ ഞാനെന്നുള്ള ബോധം വേണം. ഞാനുള്ള ബോധം ഉള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി നടന്നേണ്ടത്. ഉദാഹരണമാണ് ഗാഠനിദ്ര. അപ്പൊ ഗാഠനിദ്രയില് ഞാനെന്നുള്ള ഒരു ബോധം നമുക്കില്ല. ബോധപൂർവമായ പ്രവൃത്തിയില്ല അവിടെ. ശരീരത്തിലൊക്കെ പ്രവൃത്തി നടക്കും, ശ്വാസോച്ഛ്വാസം, ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും പ്രവൃത്തിയുണ്ട്. പക്ഷെ ഞാനെന്നുള്ള ബോധത്തോടുകൂടിയ ഒരു പ്രവൃത്തിയും നടക്കത്തില്ല. നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ബോധപൂർവമായ പ്രവൃത്തിയാണ്. ഞാനെന്നുള്ള ബോധം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും അതവിടെയുണ്ട്. അങ്ങനെ ഒരു ബോധത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തിയാണ്. അപ്പോ ഞാനെന്നുള്ള ബോധത്തെ തന്നെ ഒരാള് ആത്മബോധം അതിനങ്ങ് നിഷേധിച്ചു വരും. ഒരാൾ നിഷേധിക്കാന്ന് പറഞ്ഞ ഒരാൾക്ക് ആത്മബോധം വന്നു, അയാൾ ഞാൻ എന്നുള്ള അതിനെ നിഷേധിക്കും. ഞാൻ ഈ പരിമിതമായ ഞാനല്ല, മറിച്ച് ഞാൻ അപരിമിതമായ ആത്മാവാണെന്നുള്ള ബോധമുണ്ടാവും. അവിടെ പിന്നെ ഞാനെന്നുള്ളതിന് സ്ഥാനം പിന്നെ അതിനെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ മുമ്പ് നടന്നിരുന്നതുപോലെ പിന്നെ നടക്കത്തില്ല. അതുവരെ എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത്, ആത്മബോധമില്ലാത്ത ഒരാളുടെ ഞാനെന്നുള്ള ബോധത്തോടുകൂടി നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തികൾ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഇതിന്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടവനാണ് എന്നുള്ള ബോധത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളൊന്നും പിന്നീട് നടക്കത്തില്ല. ആ ഒരു ബോധം, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു, ഈ പ്രവൃത്തി ചെയ്താൽ എനിക്കിതിന്റെ ഫലം കിട്ടും, അതിനാണ് കർത്താവ് ഭോക്താവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ കർത്താവാണെന്നും ഞാൻ ഭോക്താവാണെന്നും, ഞാൻ കർത്താവ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നവൻ, ഭോക്താവ് എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. ഈ ഒരു ചിന്തയോടുകൂടിയുള്ള പ്രവൃത്തികൾ പിന്നെ നടക്കത്തില്ല. കാരണം ഈ പ്രവൃത്തി, ഈ ചിന്തയുടെ പ്രവൃത്തി നടക്കണമെങ്കിൽ അവിടെ ഞാൻ വേണം. അപ്പൊ ഞാൻ അങ്ങ് നിഷേധിക്കുകയാണ്. അപ്പൊ ഈ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതൊരറിവാണ് നിഷേധം എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ ഞാനെന്നുള്ള ഈ പരിച്ഛിന്നമായ ബോധത്തോടുകൂടി ഇരിക്കുന്ന ഈ ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒന്നല്ല. മറിച്ച് എന്താണ്? ഒരു പരിമിതിയില്ലാത്ത ഒരു തത്വമാണ്, അറിവാണ് എന്നൊരാൾ തിരിച്ചറിയും. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യണം, എനിക്കിതിന്റെ ഫലം നേടണം എന്നുള്ള ചിന്തയോടുകൂടി വരുന്ന പ്രവൃത്തികളെ എല്ലാം അവിടെ പിന്നെ അതൊന്നും നടക്കത്തില്ല. അയാളെന്താണ് തന്നെ കുറിച്ച് മനസ്സിലാക്കുന്നത്? ഞാൻ അകർത്താവാണ്, ഞാൻ അഭോക്താവാണ്, ഞാനൊന്നും ചെയ്യുന്നുമില്ല, ഞാനൊന്നും ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലം ഞാൻ അനുഭവിക്കുന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫലം അനുഭവിക്കാൻ വേണ്ടി എനിക്കൊരു പ്രവൃത്തി ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോ അങ്ങനെ നിഷേധിക്കുമ്പോൾ ആത്മജ്ഞാനം ഒരു ഫലത്തെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, പിന്നെന്താ ചെയ്തത്? അതുവരെ നമ്മൾ ഏതൊരു ബോധത്തെ ആശ്രയിച്ചാണോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് അതിന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. തന്നിൽ അങ്ങനെ ഒരു പ്രവൃത്തി നടക്കാൻ യാതൊരു സാധ്യതയില്ല എന്നവൻ തിരിച്ചറിയുകയാണ്. അതൊരു തിരിച്ചറിവാണ്. ആത്മബോധത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നവനാണ് എന്നുള്ള ബോധത്തോടുകൂടി ഒരു എന്തെങ്കിലും തനിക്കൊരു ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ നിഷേധം സംഭവിക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രവൃത്തികൾ സംഭവിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ആത്മജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി അതിന്റെ ഫലം അതുണ്ടാകില്ല എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ആത്മജ്ഞാനം പ്രവൃത്തിയെ ഉണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് പ്രവൃത്തിയെ നിഷേധിക്കുന്ന ഒന്നാണ്. ആത്മജ്ഞാനം അകാരകം, പ്രവൃത്തി ജനകമല്ല എന്ന് പറയുന്നു. ആണ് ഗുരുവൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സ്വയം പ്രിയന്തേ കർമാണ് പ്രണയിരിന്ദ്രിയിലും അഹം തു അസംഗ കൂടസ്ഥ. ഞാൻ അസംഗനായ കൂടസ്ഥനായ ആത്മാവാണ്, ഞാനൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ബോധം. പിന്നെ മറ്റ് കരണങ്ങൾ, കരണയിരിന്ദ്രിയയിലും കൈകാലുകളും മറ്റേന്ദ്രിയങ്ങളൊക്കെ പ്രവൃത്തി നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം അതിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവിടെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവം ഇല്ലാന്ന് അർത്ഥം. അപ്പൊ ആ ഭാവത്തെയാണ് ജ്ഞാനം നിഷേധിച്ചത്. അപ്പൊ ജ്ഞാനം ഒരിക്കലും എന്താണ്? ഒരു പ്രവൃത്തിക്കോ ആ പ്രവൃത്തിയുടെ ഫലത്തിനോ ജ്ഞാനം കാരണമാകുന്നില്ല. മറിച്ച് ജ്ഞാനം ഇങ്ങനെ ഒരു ബോധമാണ് ഉണ്ടാകുന്നത്. എന്താണ്? അഹം തു അസംഗ കൂടസ്ഥ, ഞാൻ പ്രവൃത്തി ഇല്ലാത്തവനാണ്, കൂടസ്ഥനാണ്. അപ്പോൾ ജ്ഞാനം ഉണ്ടായതിനു ശേഷം ആ ജ്ഞാനം എന്തെങ്കിലും വിശേഷിച്ച് പ്രവർത്തിക്കുന്നു, അതിന് ഫലമുണ്ടാക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സും ഇന്ദ്രിയങ്ങളും എന്ത് ചെയ്യുന്നു? അതാതിന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇത് വളരെ വിശദമായൊരു സബ്ജക്റ്റാണ്, ഞാൻ ചുരുക്കി പറഞ്ഞു. ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ജ്ഞാനത്തിനെ സംബന്ധിച്ച് എത്രയേ ഉള്ളൂ? അജ്ഞാനം നശിച്ചു ജ്ഞാനം കൊണ്ട്. പിന്നെ അജ്ഞാനം എന്താണ് അതൊക്കെ പിന്നെ വേറൊരു വിഷയമാണ്. ജ്ഞാനം കാരകമല്ല, അതൊരു പ്രവൃത്തിയെ ഉണ്ടാക്കുന്നില്ല, മറിച്ച് സർവപ്രവൃത്തിയെയും തന്നിലത് നിഷേധിക്കുകയാണ്. അതാണ് പറഞ്ഞത് അഹം തു അസംഗ കൂടെ സംബന്ധിച്ചാൽ ഞാൻ ഒരു കർത്താവോ ഞാനൊരു ഭോക്താവോ അല്ല. ഞാനെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നവനോ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനോ അല്ല. ഇതാണ് ബോധം, ഇതിനാണ് ആത്മജ്ഞാനം. മൊത്തം പറഞ്ഞിരിക്കുന്നതാണ് ആത്മജ്ഞാനം. എന്താണ് സ്വയന്ദ്രിയന്റെ കർമ്മ കർണേന്ദ്രിയയിലും കർണങ്ങളെ ഇന്ദ്രിയങ്ങളും സ്വയം പ്രവർത്തിക്കുന്നു. അഹന്തു അസംഗ കൂടസ്ഥ, ഞാൻ അസംഗനായ കൂടസ്ഥനാണ്, എന്നിലും ഒരു പ്രവൃത്തിയില്ല. ഇതിനാണ് ആത്മബോധം. അത് പ്രവൃത്തിയെ നിഷേധിക്കുന്നതാണ്. പക്ഷെ അതുവരത്തെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, എന്റെ മനസ്സ് ചിന്തിക്കുന്നു, എന്റെ കണ്ണ് കാണുന്നു, എന്റെ ചെവി കേൾക്കുന്നു, അവിടെ ഞാനെന്ന് ആവർത്തിക്കുന്നതിന് താത്വികമായി നിഷേധിക്കുകയാണ്. മറിച്ച് അവിടെ പുതിയൊരറിവ് വരികയാണ്, എനിക്കിതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. അതൊക്കെ ഓരോന്നും അതാവിന്റെ പ്രവൃത്തി ചെയ്യും. ഇതിനാണ് പറയുന്നത് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അഹം തു അസംഗ കൂടസ്ഥ, എനിക്കിതുമായിട്ട് ബന്ധമില്ല. എന്നുവെച്ചാൽ ജ്ഞാനത്തിന് ഒരു ആപ്ലിക്കേഷനും ഇല്ല. ജ്ഞാനമെന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? എപ്പോഴും അവനവനത്തിന് ഓർമ്മിപ്പിക്കുന്നതാണ്, നിന്നുള്ളൊരു പ്രവൃത്തിയും ഇല്ല. ജ്ഞാനത്തെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടൊന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല, അത് അകാരകമാണ്. ഏതെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാക്കുന്നതല്ല മറിച്ച് സർവപ്രവൃത്തികളെ അത് നിഷേധിക്കുന്നു. എന്നാൽ പിന്നെ പ്രവൃത്തി എങ്ങനെ നടക്കുന്നു എന്നുള്ള ചോദ്യം വരും. അതിനാണ് പ്രാരബ്ധവും കഴിഞ്ഞത്. അതിനാണ് ഗുരു പറഞ്ഞത് എന്താണ്? സ്വയം ക്രിയന്തേ കർമാണി കർണേന്ദ്രിയം. ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട്. അപ്പോ ഈ അറിവിന്റെ വെളിച്ചത്തിൽ അറിവ് എന്തെങ്കിലും പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അറിവ് നമ്മളെ കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏത്? ആത്മബോധം. പിന്നെ ഇന്ദ്രിയങ്ങൾ അതിന്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. അത് മുമ്പ് പ്രവർത്തിച്ചിരുന്നു, തുടർന്നു പോകുന്നു, മരണം വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളിങ്ങനെ ഓരോ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ സ്വയം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു കുതിര അതിന്റെ ജീനി അതാണ് അതിന് കൺട്രോൾ ചെയ്യും. അതെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തായിരുന്നു? അതെങ്ങോട്ടെങ്കിലും ഓടുന്നു. കാരണം ജീനി അതിന്റെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതതിന്റെ കാഴ്ചയെ നേരെ മുമ്പിലോട്ടാക്കുകയും പിന്നെ അതിന് സൈഡിലോട്ടൊന്നും പോകുന്ന പ്രശ്നമില്ല, മുമ്പോട്ടേ പോകും. ആണ് അതിന്റെ പിന്നെ അതിന്റെ മേളിൽ ഇരിക്കുന്ന ആൾ അതിനെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. അത് അതേസമയം അത് വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അതിനെല്ലാ കാഴ്ചയും കാണും, അത് തോന്നുന്നിടത്തോളം. അതുകൊണ്ടാണ് ജീനി ധരിച്ച് അതിന്റെ കണ്ണൊക്കെ മറച്ചു വെച്ചിട്ട് കുതിരക്കാരന്റെ മേളിൽ കയറിയിരിക്കും. ഇന്ദ്രിയങ്ങളും മനസ്സും ഇങ്ങനെ സ്വയം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനാരെയും നിയന്ത്രിക്കാനില്ല, അത് എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് പോകത്തില്ലേ? തോന്നിയതുപോലെ പ്രവർത്തിക്കില്ല എന്ന് സംശയമില്ല. അങ്ങനെയും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അതായത് ഒരാള് ഇങ്ങനെ ഒരു അറിവ് നേടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിൽ അയാൾ അയാളുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ശരിക്കും നിയന്ത്രിച്ച് വശത്താക്കിയിരിക്കുകയാണ്. നല്ലവണ്ണം പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ കുതിര നേരെ തന്നെ പോകും. പരിശീലനം കിട്ടാത്തൊരു കുതിര എണ്ണം കൊണ്ട് ഇങ്ങനെ ചടക്കും. നല്ല പരിശീലനം കിട്ടിയ ഒരു കുതിരയാകുമ്പോൾ പോയേണ്ട വഴിക്കേ പോകത്തുള്ളൂ, വേറെ തെറ്റിയൊന്നും. അപ്പോ ഇങ്ങനൊരു ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തൊക്കെ ട്രെയിനിങ് ആണോ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് അത് ആവശ്യമാണ്. കാരണം അങ്ങനെ ഒരു ഡിസിപ്ലിനുണ്ടെങ്കിൽ അയാളുടെ മനസ്സിന് ഏകാഗ്രതയൊക്കെ വരികയും അതൊക്കെ ഈ അറിവ് സമ്പാദിക്കാനും പറ്റും. അപ്പൊ അത് ഡിസിപ്ലിൻഡ് ആണ് ഇതെല്ലാം. ഇപ്പൊ എന്ത് ചെയ്യും, അത് ആ വഴിക്ക് തന്നെ പോകും. അപ്പൊ സ്വയം സഞ്ചരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നേരെ വഴിക്ക് തന്നെ സഞ്ചരിക്കും. കാരണം അതിന് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു, പിന്നെ അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യം വരുന്നില്ല, നേരായ വഴിയെ തന്നെ പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അതും അതിനെയും പ്രാരബ്ധമെന്നാ പറയുന്നത്. അവിടെയും അറിവ് കൊണ്ട് അതിനെ നിയന്ത്രിക്കേണ്ട കാര്യം, ആത്മജ്ഞാനം കൊണ്ട് നിയന്ത്രിക്കേണ്ട കാര്യം ഇല്ല. അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ബോധം കൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യം അതല്ല. നിയന്ത്രിക്കുന്ന എന്താണോ മുമ്പ് നടത്തിയിട്ടുള്ള പരിശീലനങ്ങൾ, അയാൾ ശീലിച്ചിട്ടുള്ള ശീലങ്ങൾ, നല്ല ട്രെയിൻ ചെയ്ത കുതിരയാണെങ്കിൽ എന്ത് ചെയ്യും, ഓടിക്കുന്നവന്റെ കയ്യിൽ നിൽക്കും. ആ ട്രെയിനിങ് അനുസരിച്ച് ഈ പട്ടികളൊക്കെ ആൾക്കാർ വാങ്ങിയിട്ട് ട്രെയിനിങ് കൊടുക്കും പറയുന്നവരനുസരിച്ച്. അപ്പോ ഇതിനെ നിയന്ത്രിക്കുന്നതിന് പോലും ആത്മജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ആത്മജ്ഞാനത്തിന് അതിനെ നിയന്ത്രിക്കാനും കഴിയില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ കഴിയാത്തത്? അത് അകാരകമാണ്, അതിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടാകുന്നില്ല. അത് കേവലമായ അറിവാണ്, ഞാൻ ആത്മാവാണെന്നുള്ള ഒരു അറിവാണ്. അപ്പൊ ആ അറിവ് ബാഹ്യമായ ഒന്നിനും അതിന് ഇടപെടാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാകുന്ന ഒരു അറിവ്. അങ്ങനെ ഒരു അറിവ് ഒരാൾക്കുണ്ടായി, പിന്നെ അറിവിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി അത് സാധിക്കുന്നതായിരുന്നു. കാരണം ആ അറിവ് അവനിലുള്ള എല്ലാ പ്രവൃത്തികളെയും അവസാനിപ്പിക്കും. എങ്ങനെ അവസാനിപ്പിക്കും? അഹം ദ്വസംഗ കൂടസ്ഥ എന്നുള്ള ബോധത്തിൽ. അപ്പോൾ ആത്മബോധത്തിൽ ഒരാൾ ഈ പറയുന്ന ആത്മബോധം എന്ന് പറയുന്ന പോലെ ദൃഢബോധൻ ഈ ആത്മബോധത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപര്യങ്ങൾ ഒന്നുമില്ലാത്ത അജ്ഞാന സംശയ വിപര്യ ആത്മതത്വ ജിജ്ഞാസു പിന്നെ ദൃഢബോധൻ അതില്ല. ദൃഢബോധൻ എന്ന് വെച്ചാൽ ഇത് ഒന്നും ഇല്ലാത്തവനാണ്. ഇത് എപ്പോഴും ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഈ ആത്മബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞ ആത്മബോധം ഉണ്ടാകും പോരാ, പിന്നെ എന്തായിരിക്കണമെന്ന്? ദൃഢബോധമായിരിക്കും. ദൃഢബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ അജ്ഞാനും സംശയവും വരില്ലായി. അങ്ങനെയുള്ള ഒരു ബോധമുള്ള ഒരാള് തന്നെ സംബന്ധിച്ച് ഒരു കാര്യമേ അറിയുന്നുള്ളൂ. എന്താണോ? അഹം ത്വസംഗ കൂടസ്ഥ. ആ ബോധം ഒരു പ്രവൃത്തിയും അയാളിൽ ഉണ്ടാക്കുന്നില്ല. എന്നാൽ അയാളിൽ പ്രവൃത്തി നടക്കുന്നതിനാണ് പ്രാരബ്ധമെന്ന് പറയുന്നത്. ആ പ്രാരബ്ധം അങ്ങനെ തന്നെ നടക്കുമ്പോഴും അയാൾ അഹം ത്വസംഗ കൂടസ്ഥ എന്ന് തന്നെ കുറിച്ച് അയാൾക്ക് ബോധമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രാരബ്ധം കുനു സഞ്ജിതം കിമാകാമി എന്നൊക്കെ പറയും. പ്രാരബ്ധയുടെ സഞ്ജിതയുടെ ആകാമിയാണ്, തന്നെ ഒരു കർമ്മവുമില്ല, അതാ പറയുന്നത്. ഈ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളും പ്രാരബ്ധം സഞ്ജിതം ആകാമി അങ്ങനെ ഒരു കർമ്മവും എവിടെയില്ല. ആത്മാവായ തന്നിലല്ലേ എന്തുകൊണ്ട്? തന്നെ അസംഗനായ ഉടസ്ഥനാണ്. ഇത് വളരെ മുഖ്യമായി മനസ്സിലാക്കേണ്ടതായിരുന്നു. അങ്ങനൊരു ബോധം ഒരാൾക്കുള്ളപ്പോ അയാളിൽ പ്രവൃത്തിയൊന്നും നടക്കുന്നില്ല. ഒരു പ്രവൃത്തി അയാൾ നടക്കുന്നില്ല എങ്കിൽ അതാണ് തന്റെ അറിവെങ്കിൽ പിന്നെ പ്രായോഗികമായ അദ്വൈതം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അർത്ഥശൂന്യം. പ്രായോഗികം എന്ന് പറഞ്ഞാൽ എന്താണോ? പ്രയോഗിക്കുന്നു എന്നാണ്, ചെയ്യുന്നു എന്നാണ്. എന്ത് ചെയ്യുന്നു? അദ്വൈതം. അദ്വൈതം ഒന്നും ചെയ്യാനില്ല. അദ്വൈതം എന്ന് പറയുന്ന ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ എല്ലാ ചെയ്യലും അവിടെ അവസാനിക്കുകയാണ്, സർവകർമ്മങ്ങൾ. തന്നില്ല, അത് അവസാനിക്കുന്നു. അതുകൊണ്ട് അദ്വൈതത്തിന്റെ നിലയിൽ അദ്വൈതം ശരിയായി മനസ്സിലാക്കിയ ഒരാൾ എന്താണ് പ്രായോഗിക അദ്വൈതം എന്ന് പറയുന്ന ഒന്നില്ല, അത് അബദ്ധമാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ പ്രായോഗികമായ അദ്വൈതം എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ അജ്ഞാനം സംശയം വിപരീത മൂന്നും ജ്ഞാനത്തെ സംബന്ധിച്ച് മാറിയിട്ടില്ല എന്നേ അർത്ഥം. ശരിക്കും മാറിയിട്ടില്ല. അത് ജ്ഞാനം കാരകമാണെന്ന് ധരിക്കുന്നു. ജ്ഞാനം എന്തോ അയാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു എന്ന് ധരിക്കുന്നു. എന്നാലും അങ്ങനെ പറയാൻ പറ്റും. പ്രവർത്തിപ്പിക്കുന്ന എന്താണ്? ആത്മബോധമല്ല പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ അയാളെ പ്രവർത്തിപ്പിക്കുന്ന എന്താണ്? പ്രപഞ്ചബോധം. അതാണ് പ്രപഞ്ചബോധം എന്ന് പറയുന്നത്. എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരാൾക്ക് താൻ എന്താണ് അഹന്ത്വസംഗ കൂടസ്ഥ എന്ന് ബോധമുണ്ട്. അങ്ങനെ ഞാൻ അസംഗനാണ് കൂടസ്ഥനാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എല്ലാ ഒന്നുമായിട്ടും ബന്ധമില്ല. പക്ഷെ അയാൾക്ക് വിശക്കുന്നു, അയാൾ ആഹാരം ആവശ്യപ്പെടുന്നു, പ്രാഥമികമായ എല്ലാ കൃത്യങ്ങളും. ഇതൊക്കെ ഇത് എങ്ങനെ നടക്കുന്നു? അവിടെ പ്രപഞ്ചബോധം അനുസരിച്ചിട്ടാണ്. ശരീരവും പ്രപഞ്ചമാണ്. അപ്പൊ ശരീരത്തെ കുറിച്ചുള്ള ബോധം, ബാഹ്യപ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധം, അതിനൊന്നും മാറ്റം വരുന്നില്ല. ആ ബോധം വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? തന്റെ ശരീരത്തെ കുറിച്ച് ബോധം വരുന്നു, വിശക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അത് ആത്മബോധമല്ല. എനിക്ക് വിശക്കുന്നു എന്നറിയുന്നത് ആത്മബോധമാണ്. വിശപ്പിന് മരുന്ന് ഭക്ഷണമാണെന്നറിയുന്നു ആത്മബോധമാണ്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമെന്നുള്ള അറിവ് അതും ആത്മബോധമാണ്. ഇതൊക്കെ പ്രാപഞ്ചിക ബോധമാണ്. ഇപ്പൊ പ്രവൃത്തി എന്ന് പറയുന്നപ്പോഴും അങ്ങനെയായിരിക്കും. പ്രാപഞ്ചിക ബോധത്തിൽ നിന്നുണ്ടായിരിക്കും. ആത്മബോധത്തിൽ അദ്വൈത ബോധത്തിൽ പ്രവൃത്തിയില്ല. ഇതാണ് അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധം. അതെന്നെ ഗുരു കൂടെ പറയുന്നു. ഇനി അങ്ങനെ ഒരു പ്രാപഞ്ചിക ബോധവും വേണ്ട എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? സമാധിയിലേക്ക്. സമാധി ചരിച്ച് സമാധി പോയിരിക്കണം. അപ്പൊ ഈ പ്രാപഞ്ചിക ബോധമില്ല. അവിടെ പിന്നെ ഒരു പ്രവൃത്തിയില്ല. ഉറക്കം പോലെ ഉറക്കത്തിൽ നിന്ന് സംഭവിച്ചതുപോലെ ഇരിക്കും. അതാണ് പറഞ്ഞത് സ്വയം വേത്തി കിഞ്ചിന്ന വേദതോപി. അത് സമാധിയെ കുറിച്ച് പറയുന്നു. ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ബോധിപ്പിച്ചാലും അറിയത്തില്ല, സ്വയം ഒന്നും അറിയുന്നില്ല. അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. പ്രപഞ്ചബോധം ഇല്ലെങ്കിൽ പ്രവൃത്തിയുണ്ട്. അപ്പോ പിന്നെ ആൾക്കാർ സാധാരണ മതപ്രഭാഷണത്തിലൊക്കെ കേൾക്കും, പലരും വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഗുരുദേവൻ പ്രായോഗിക അദ്വൈതിയാണ്. കേട്ടിട്ടില്ലേ ആൾക്കാർ പറയാറ്? ഗുരുദേവൻ പ്രായോഗിക അദ്വൈതത്തെ പ്രായോഗികമാക്കിയാണ്. ശങ്കരാചാര്യർ അങ്ങനെ ആയിരുന്നില്ല. ഈ വ്യത്യാസം പറയും. ഗുരുദേവൻ എന്ത് ചെയ്തു? കർമ്മം, ചിലർ കർമ്മയോഗിയാണെന്നും പറയും. അതും അതിനെ കുറിച്ച് അറിയാൻ വയ്യാത്തതാണ്. ഒരു കർമ്മയോഗി എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക ജ്ഞാനമനുസരിച്ച് ഗുരുവിനെ ആക്ഷേപിക്കുന്നതാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. ആധ്യാത്മികമായ ജ്ഞാനമനുസരിച്ച് അദ്വൈതജ്ഞാനം അനുസരിച്ച് കർമ്മയോഗി അജ്ഞനാണ്, ബോധമില്ലാത്തവനാണ് കർമ്മം ചെയ്യുന്നത്. ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. അപ്പൊ ഗുരു കർമ്മയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിത്തശുദ്ധിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ കർമ്മം ചെയ്തുകൊണ്ടിരുന്നു, ചിത്തശുദ്ധി ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ വരുന്ന ദാർശനികമായ സമസ്യകളിലേക്ക് പോകും ഈ അദ്വൈതമൊക്കെ അറിയാമെന്നുള്ളവരെ സംബന്ധിച്ച്. അല്ലാത്ത ഓട്ടന്മാർക്ക് എന്ത് വേണം വിളിച്ചു പറയാം, എഴുതാം, വായിക്കാനും കേൾക്കാനും ഒക്കെ ആൾക്കാർ ഇഷ്ടം പോലെ. നിവൃത്തി എന്ന് പറയുന്ന വേറൊരു വിഷയമാണ്, അത് ശങ്കരാചാര്യ കൊണ്ടുവന്ന നിവൃത്തി വരെ. അപ്പൊ ഇവിടെ ഈ ഗുരു കർമ്മയോഗിയായ ഗുരു എന്നൊക്കെ പറയുന്ന അബദ്ധമാണ് അതൊന്ന്. പിന്നെ ഒരാൾ കർമ്മം ചെയ്തു എന്ന് വിചാരിച്ച് കർമ്മയോഗി ആകത്തുന്നു. ഗുരു കർമ്മം ചെയ്തിരുന്നു, അത് ഗുരു തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സ്വയം ക്രിയന്റെ കർമ്മമാണ് ഈ കരണി അഹന്തു അസംഗൂട. ഗുരു ആത്മബോധത്തിലായിരുന്നു, പ്രപഞ്ചബോധം ഉള്ളതുകൊണ്ട് കർമ്മം ചെയ്യും. ഇത്ര അത് കർമ്മയോഗമല്ല. പിന്നെ ചെല്ലു പറയുന്ന എന്താണ്? ഗുരു ഭൗതികവും ആത്മീയവും കൂടെ സമന്വയിപ്പിച്ച് ചില ചില തലങ്ങളിലൊക്കെ അത് അർത്ഥമുണ്ട്, പക്ഷെ ആൾക്കാർ ധരിച്ചിരിക്കുന്ന പോലെ അല്ല. ശങ്കരാചാര്യം അങ്ങനെയല്ല, എല്ലാം മിഥ്യയെന്ന് പറഞ്ഞു. ഗുരു അങ്ങനെയല്ല. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരു ആത്മബോധം ത്തോടുകൂടി ഗുരു പ്രവർത്തിച്ചതിന് വേണ്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇതാണ് ഗുരുവിന്റെ വിശേഷം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് അത് നീതിബോധം, സാഹോദര്യം, സഹവർത്തിത്വം ഇങ്ങനെയൊക്കെയുള്ള എന്താണോ ഉദാത്തമായ ആശയങ്ങൾ, അഹിംസ, ഇങ്ങനെയൊക്കെയുള്ള ഉയർന്ന ആശയങ്ങൾ, ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു. ഇപ്പൊ അനുകമ്പ, ആർദ്രത, അനുകമ്പ എന്നൊക്കെ പറഞ്ഞ് കാരുണ്യം എന്നൊക്കെ പറഞ്ഞാലും ലോകം സാധാരണ ധരിച്ചിരിക്കുന്ന അർത്ഥത്തിലെടുത്ത അതും സങ്കുചിതമായി. ഇപ്പൊ കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഉയർന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് താഴ്ന്ന ഒരാളോട് കാണിക്കുന്ന ഒരു ദയവ്, അങ്ങനെയാണ് കാരുണ്യം എന്നൊക്കെ പറഞ്ഞ. അനുകമ്പ എന്നൊക്കെ പറഞ്ഞ സമൂഹത്തിന്റെ മനസ്സിൽ വരുന്ന ധാരണകളാണ്. ഗുരുവിന്റെ അനുകമ്പ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതെന്താണ്? സഹോദര്യം, എല്ലാവരും ആത്മസഹോദരർ എന്നുള്ള ചിന്തയാണ്. അവിടെ വരുത്തും വലിയവൻ താഴ്ന്നവനോട് കാണിക്കുന്ന ദയവല്ല, അലിവല്ല. ഗുരു അത് വ്യക്തമായി പറഞ്ഞു. എന്താണ് എല്ലാവരും അതുകൊണ്ട് കൊല്ലരുതെന്നാ പറഞ്ഞത്. അല്ല, ഞാൻ അവനെ കൊല്ലാതിരിക്കുന്ന, ഞാൻ അവന് കൊടുക്കുന്ന ഒരു സൗജന്യമല്ല, ഒരു ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കുന്ന ഒരു വൃത്തനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ട് 15 വർഷം കഴിയുമ്പം അവന് വെറുതെ വിടുന്നതല്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരോള് കൊടുക്കുന്നതല്ല, അത് അവനോടൊരു എന്താണ് സൗജന്യം ചെയ്തു കൊടുക്കുകയാണ്. ഇത് സാധാരണ നമ്മൾ കാരുണ്യ അനുകമ്പ എന്നൊക്കെ പറഞ്ഞ അതാണ്. ഈ കാരുണ്യ അനുകമ്പ എന്നൊക്കെ പറഞ്ഞു ഈ പറയുന്നത് പോലെ തന്നെ പഴയ കാലത്ത് ഈ ഒരുപാട് അധികാരവും എല്ലാം കേന്ദ്രീകരിച്ചിരുന്ന ആൾക്കാർ ഈ അടിമകളോട് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ദയവിനെയാണ് പണ്ട കാരുണ്യം എന്നൊക്കെ പറഞ്ഞത്. അതിനാണ് അനുകമ്പ എന്നൊക്കെ വിളിച്ചിരുന്നത്. അവരോട് വളരെ ക്രൂരമായി പെരുമാറിയ ശേഷം വല്ലപ്പോഴും എന്ത് ചെയ്യും, ഒരു ദൈവമാണ്. അതിനാണ് ഗുരു അത് ആ അർത്ഥത്തിലല്ല. പിന്നെ വലിയവൻ താഴ്ന്നവന് കൊടുക്കുന്ന സൗജന്യമല്ല അനുകമ്പ കാരുണ്യം. പിന്നെന്താണ്, എല്ലാവരും ആത്മസഹോദരരാണെന്നുള്ള ഒരു ബോധം. അപ്പൊ ആ ബോധം കൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരോടും സ്നേഹവും കരുതലും വരണം. അതിനെയാണ് കാരുണ്യ അനുകമ്പ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ തനിക്കും അന്യനും തുല്യ വിലയാണ്. ഒരുത്തൻ മേളിലും ഒരുത്തൻ താഴെയാണ്. അപ്പൊ അവിടെ ആ സമൂഹത്തിനോടുള്ള നീതി ബോധം കൊണ്ട് ഗുരു എന്ത് ചെയ്തു, ഇത്തരം ആശയങ്ങളുള്ളതുകൊണ്ട് ഗുരു കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആരാണോ ദുരിതം അനുഭവിച്ചത് അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചു. അത് ഗുരുവിന്റെ നീതിബോധമാണ്. ഇപ്പൊ ഗുരുവിന്റെ ജീവിതത്തിൽ ആധ്യാത്മികമായ ഒരു നിലയുണ്ടായിരുന്നു, അദ്വൈത ബോധം ഉണ്ടായിരുന്നു. അതേസമയം ബാഹ്യമായ പ്രവർത്തനങ്ങൾ, അപ്പൊ അവിടെ രണ്ടും കാണാം. എന്താണ് ആധ്യാത്മികമായ അദ്വൈതം എന്ന് പറയുന്ന ഒരു വലിയ ആശയവും അതേസമയം ബാഹ്യമായ പ്രവൃത്തികളും കാണാം. ഇതിനാണ് ആൾക്കാർ പറയുന്നത് എന്താണ്, ആത്മീയതയും ഭൗതികതയും യോജിപ്പിച്ച ആളാണ്, സമന്വയിപ്പിച്ച ആളാണ്. ഈ ശങ്കരാചാര്യരുടെ ജീവിതത്തിൽ നോക്കുക, ശങ്കരാചാര്യർ ഇത് തന്നെ ആധ്യാത്മികമായ തത്വങ്ങളെയൊക്കെ വളരെ വിശദമായി ഗുരു എഴുതിയതിനും കൂടുതൽ, ഗുരു പറഞ്ഞതിനും കൂടുതൽ വളരെ വിശദമായി ഈ പറയുന്ന അദ്വൈത ആശയത്തെ എഴുതി പ്രചരിപ്പിച്ച്, എഴുത്തിലൂടെ പ്രചരിപ്പിച്ച്. ബാക്കി നമുക്ക് കൃത്യമായി അറിയത്തില്ല, കഥകളിയുടെ ചരിത്രം. അപ്പൊ ആ എഴുത്തിൽ എന്താ ചെയ്തത്, ഗുരു ഇവിടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ ശങ്കരാചാര്യർ എന്താ ചെയ്തത്, ശങ്കരാചാര്യർ ചെയ്തത് അനീതിയെ നീതിയായിട്ട് അവതരിപ്പിച്ചു. അതിനുവേണ്ടിയാണ് ശങ്കരാചാര്യം പ്രവർത്തിച്ചത്. പ്രവർത്തിച്ചത് രണ്ടുപേരും പിന്മാറിയില്ല, ശങ്കരാചാര്യം പിന്മാറിയില്ല. ശങ്കരാചാര്യൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, ചാതുർവർണ്ണയത്വം നിങ്ങൾ നിലനിർത്തുക, അത് പെട്ടത്. ഗുരു എന്താ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്, ജാതി ചോദിക്കരുത്, പറയരുത്. മറ്റെന്താ പറയുന്നത്, ജാതിയെ നിലനിർത്തണം, മോക്ഷം നേടണമെങ്കിൽ നിങ്ങൾക്ക് ജാതി വേണമെന്നോ, ജാതിയെ നിലനിർത്തിയാലേ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അപ്പൊ ശങ്കരാചാര്യൻ കർമ്മരംഗത്ത് തന്നെയായിരുന്നു. ഈ പൊട്ടന്മാർക്കറിയത്തില്ല ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യർ വെറുതെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ചെയ്തത്, നിരന്തരം എഴുത്തിലൂടെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നത് ചാതുർവർണ്ണി, ജാതിയെ നിലനിർത്തുക. പ്രവൃത്തിയുടെ രംഗത്ത് രണ്ടുപേരും ഒരുപോലെ തന്നെ, രണ്ടുപേരും പ്രവൃത്തി രംഗത്തായിരുന്നു. ഇനി ശങ്കരാചാര്യൻ എന്താ പ്രവർത്തിച്ചു, ഇനി എഴുത്ത് മാത്രമായിരുന്നെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ എഴുതാനുള്ളതുണ്ട്. പ്രത്യേകിച്ച് ഒന്നും മഷിയും പേനയൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ. ഇന്നത്തെ ഇതൊക്കെ എഴുതുന്നതെന്ന് പറയുന്നത് ലാഭമില്ലാതെ ഉള്ള പണിയാണ്. അപ്പൊ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ശങ്കരാചാര്യൻ. പക്ഷെ ആ പ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്. അനീതിയെ നീതിയാണെന്ന് ധരിച്ച് പ്രവർത്തിച്ചു. ഗുരു എന്ത് ചെയ്തു? നീതി ഏതാണ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു. അപ്പൊ ഈ പ്രവൃത്തിയിൽ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ അദ്വൈത ബോധം രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ പ്രവൃത്തിയിൽ കാണുന്ന എന്താണ്? അദ്വൈത ബോധമല്ല. ശങ്കരാചാര്യരുടെ പ്രവൃത്തി കാണുന്നത് അനീതിയെ നീതി എന്ന് ധരിച്ച് ഒരു ഭ്രാന്തി. ഗുരു എന്താണ് നീതി അനീതി എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു. രണ്ടുപേർക്കും നിലപാട് തന്നെ എന്താണ്? അഹം ത്വസംഗ ഗൂഢസ്ഥ. ആരും വ്യത്യാസമൊന്നും. സ്വയം ക്രിയന്റെ കർമാണി. രണ്ടുപേരുടെയും നിലപാട് തന്നെ. അപ്പോ ശങ്കരാചാര്യൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം വന്നു? ശങ്കരാചാര്യർ ബാല്യം മുതലേ ജാതി ആചരിച്ചു വന്നയാളാണ്. ജാതിയുടേതായ എല്ലാ കോപ്രായങ്ങളും സ്വയം ജീവിതത്തിൽ ശീലിച്ചു വന്നു. താൻ എന്താണോ ശീലിക്കുന്ന മുമ്പോട്ട് പോകും. തത്വജ്ഞാനം ഉണ്ടായാലും പക്ഷെ എന്ത് ചെയ്തു? സ്വയം ശീലിക്കുകയും മറ്റുള്ളവരോട് ശീലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഗുരുവാണെങ്കിലോ ബാല്യം മുതൽ ഇതിനെതിരായി ചിന്തിച്ചു. കാരണം അതിന്റെ ദുരിതങ്ങളൊക്കെ സ്വയം അനുഭവിച്ചോ മനസ്സിലായി. ഇത് അനീതിയാണ്. അപ്പൊ അതിനെതിരായി ബാല്യം മുതലേ ചിന്തിച്ചു. അപ്പോ അവസാനം വരെ അതിനെതിരായി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഈ കർമ്മരംഗത്തൊന്നും ഇവര് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല ഉണ്ടെന്ന് വെറുതെ ധരിക്കുക. ശങ്കരാചാര്യ മിഥ്യ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നതാണ്. ഗുരുവിനെ പോലെ തന്നെ പ്രവർത്തിച്ച ആളാണ്. അത് എന്ത് പ്രവൃത്തിയാണെന്ന് നമുക്ക് വ്യക്തമായി ചരിത്രമില്ലെന്നാണ്. പക്ഷെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായിരിക്കും പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനു വേണ്ടി നിലകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഈ രണ്ടുപേരുടെ പ്രവർത്തിക്കും അദ്വൈതമായിട്ടൊരു ബന്ധമുണ്ട്. അദ്വൈതമായിട്ട് ബന്ധമുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ പ്രവർത്തിച്ചു. അദ്വൈതമാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തു തന്നെ? ശങ്കരാചാര്യ അദ്വൈതത്തിനനുസരിച്ച് പ്രവർത്തിച്ചാണ്. ഇപ്പൊ ഗുരുവിന്റെ പ്രവൃത്തി കാണുന്നത് അദ്വൈതമല്ല, മറിച്ച് എന്താണത്? സഹോദര്യമാണ്. സമചിത്തതയാണ്. ജീവികളോടുള്ള സമബുദ്ധിയാണ്. സമസൃഷ്ടി സ്നേഹമാണ്. ഇതൊക്കെയാണ് ഗുരുവിൽ കാണുന്നത്. ഇതിനൊക്കെ അദ്വൈതമാണെന്ന് പറഞ്ഞ് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്, ഇത് അദ്വൈതം എന്താണെന്നുള്ള ബോധമില്ലാത്ത ആൾക്കാരാണ് ഇതിനെ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അദ്വൈതത്തിന് പ്രായോഗികതയില്ല. അദ്വൈത സിദ്ധാന്തം മനസ്സിലാക്കിയ ഒരാൾക്കറിയാം അതിൽ പ്രായോഗികമായിട്ടൊന്നും ചെയ്യാനില്ല. ഇനി ഒരു പ്രായോഗിക അദ്വൈതം നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങളൊരു പുതിയ അദ്വൈതം ഉണ്ടാകണം. എന്നിട്ട് പറയാം ഇതാണ് എന്റെ പ്രായോഗിക അദ്വൈതം. അത് സ്വന്തം അദ്വൈതമായിരിക്കും. ശരിയായ അദ്വൈതമായിരിക്കത്തില്ല. എന്തുകൊണ്ട്? അദ്വൈതം എന്ന് പറയുന്നത് അദ്വൈത ബോധമാണ്. അദ്വൈത ബോധം എന്ന് പറയുന്നത് അകാരകമാണ്. അതെല്ലാ പ്രവർത്തനങ്ങളെയും തന്നെ അറിയുന്നവനെ നിഷേധിക്കുന്ന ഒന്നാണ്. അപ്പൊ സാധാരണഗതിയിൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, എല്ലാം ഒരു ആത്മതത്വം അല്ലേ എന്നറിഞ്ഞാൽ അങ്ങനെ അറിഞ്ഞെന്നിരിക്കട്ടെ, ആത്മബോധത്തെ അനുസരിച്ച് പ്രവർത്തിച്ചുകൂടെ എന്നൊരു ചോദ്യം വരും. അത് സ്വാധീനിക്കില്ലേ മനുഷ്യൻ? എല്ലാം ഒരാത്മാവാണെന്നറിഞ്ഞ ബോധത്തിൽ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾക്ക് പ്രവർത്തിക്കുന്ന ഒരു ഭേദബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അദ്വൈത ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവർത്തിക്കുന്ന ഭേദബുദ്ധിയാണ്. ആ ഭേദബുദ്ധിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ സാമൂഹ്യനീതി സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും നീയും വേറെ എന്നറിഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നോട് ഒരിടപാട് നടക്കാൻ സാധ്യമല്ല. വേറെ എന്നറിഞ്ഞുകൊണ്ടാണ് ഞാനും നീയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളും നടക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ പരസ്പരം ഒരു മര്യാദ വരും, പരസ്പരം ഒരു കരുതലുണ്ടായിരിക്കുക, പരസ്പരം ഒരു സൗഹൃദം ഉണ്ടായിരിക്കുക, പരസ്പരം ഒരു നീതിബോധം ഉണ്ടായിരിക്കുക. ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് ആത്മബോധം കൊടുക്കുന്നതല്ല, മറിച്ച് എന്താണത്? നീതിബോധം കൊടുക്കുന്നതാണ്. നീതിബോധമെന്നും മറ്റെന്തെങ്കിലും അതിന് ധാർമ്മിക ബോധമെന്നും എന്ത് പേരിട്ട് വേണോ വിളിക്കാം, പൊതുവെ എത്തിക്സ് എന്നും എങ്ങനെ വേണോ പറയാം. അത് ആത്മബോധം അല്ലാന്ന് തിരിച്ചറിയും. ആത്മബോധം എന്ന് പറയുന്നത് എന്താണ്? ഏകത്വ ബോധമാണ്. അത് വെച്ച് നമുക്ക് ഈ ലോകത്ത് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് ആവർത്തിച്ച് ആത്മബോധം ഒരുവനിൽ എല്ലാ പ്രവൃത്തികളെയും അവസാനിപ്പിക്കുന്നു. സർവകർമ്മ നിവൃത്തി എന്ന് പറയുന്നത് ആത്മബോധത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ആശയത്തെ പറയുന്ന, അതങ്ങനെയാണ് ഒരു വ്യക്തിയിൽ അത് സംഭവിക്കുന്നത്. ഗുരു അത് തന്നെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞ എന്താണ്? അഹം ദ്വസംഗ ഗുരു. എന്തുകൊണ്ട് മറ്റുള്ളവരോട് താരണ്യം പോകും പെരുമാറി പ്രവർത്തിച്ചു? കാരണം അത് ബാല്യമാര് ഗുരുവിൽ അതുണ്ടായിരുന്നു. നമ്മൾ ചരിത്രത്തിലൊക്കെ കഥകൾ കേട്ടിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയെടുത്തല്ല അത്. ഇന്നത്തെ ആധുനികമായ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഗുരുവിന്റെ ജീനിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്നെന്താണ് പറയുന്നത്? നമ്മുടെ എല്ലാ സ്വഭാവ വിശേഷതകളും നമ്മുടെ ജീനിൽ ഉള്ള കോഡിങ് അതനുസരിച്ചാണ് നടക്കുന്നത്. അപ്പൊ അതുണ്ടായിരുന്നു, ജന്മനാണ്. അതുകൊണ്ടാണ് ആ ജന്മന തന്നെ എന്താണ് കുഷ്ഠരോഗിയോട് സ്നേഹം തോന്നുന്നതും പുലവന്റെ അടുക്കളയിൽ കയറി പാചകത്തിൽ സഹായിക്കാൻ തോന്നുന്നതും. ബാല്യന്മാരെ അതൊക്കെ തോന്നി ജീനിലുണ്ടായിരുന്നു, ആ കോഡിങ് ഉണ്ടായിരുന്നു, കാരുണ്യ സ്നേഹം. അങ്ങനെ ആധുനികമായ കാഴ്ചപ്പാടിൽ പറയാൻ പറ്റും. പിന്നെ പഴഞ്ചസ്വാമിമാർ പലതും പറയും, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് ജന്മനായിരുന്നു ഗുരുകൾ. അങ്ങനെ അങ്ങനെയുള്ള പല സവിശേഷതകൾ എല്ലാവരും കാണത്തില്ല. അപ്പൊ ഗുരുവിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അത് ശുദ്ധ കള്ളമായി. എന്തുകൊണ്ട്? എന്റെ ജീൻ വേറെ ആയിരുന്നു. അപ്പൊ ഗുരുവിനുണ്ടായിരുന്ന വിശേഷങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നു. കോഡിങ് എന്നെല്ലാം ഉണ്ടായിരുന്നു. അത് കുടികളിൽ ജന്മനാണ്ടായിരുന്നു. അത് തുടർന്നു വന്നു അത്രയേ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചില്ല. ജീവിതാന്ത്യം വരെ എന്ത് ചെയ്തു? മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും ദയവും എല്ലാം ഉണ്ടായിരുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ സാഹോദര്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെ ഇല്ല സാഹോദര്യം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാം മതത്തിലുണ്ട്. അവർ സാഹോദര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. അവർ അദ്വൈതത്തെ അംഗീകരിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ സാഹോദര്യത്തിനൊരു ന്യൂനതയുണ്ട്. എന്താണ്? ആ മതത്തിലുള്ളവർ പരസ്പര സാഹോദര്യം പറയുന്നു. മറ്റുള്ളവരോട് സാഹോദര്യം വേണമെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് ചേരണം. മറിച്ചത് ഒരു ശ്രേഷ്ഠമായൊരു ഇതാണ് സഹോദരിയും. അങ്ങനെ ആ സഹോദരിയും അവർ കൊണ്ടുവന്നത് എന്തുകൊണ്ട്? അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. കാരണം മുഹമ്മദും അനുയായികളും നിരന്തര യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. യുദ്ധത്തിലേർപ്പെടുമ്പോൾ എന്ത് വേണം? പരസ്പര സഹോദര്യത്തെ എപ്പോഴും കുട്ടി ഉറപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവര് മരണം ചാടാതിരിക്കാൻ ഒറ്റ അത് ആ സഹോദരി ഉറപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ലോകം മുഴുവൻ കീഴടക്കി, യുദ്ധത്തിലൂടെ കീഴടക്കി, ഇന്ത്യ കീഴടക്കി. കാരണം അവര് ഏത് സമയം അവര് ഒരുമിച്ച് നിന്നു ആ സഹോദരി ബോധം. അതുകൊണ്ട് അവര് ആ സഹോദരി കൊണ്ടാണ് ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്തത്, പോയി ആക്രമിച്ചത്, ആൾക്കാരെ കീഴ്പ്പെടുത്തിയത്, കൊള്ളയടിച്ചത് എല്ലാം. ആ സഹോദരി അങ്ങനെയാണ്. പിന്നെ സമാധാനകാലം വരുമ്പോൾ, യുദ്ധം കഴിഞ്ഞ് സമാധാനം വരുമ്പോൾ അവര് കൊള്ള മുതലെല്ലാം പങ്കിട്ടെടുക്കും. അതെല്ലാം പങ്കിടും. ആ കൊള്ളമുതൽ എങ്ങനെ പങ്കിടണമെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ കൊള്ളമുതൽ പങ്കിടുമ്പോൾ ഒരു അള്ളാഹു തന്നെ പറയുന്ന എന്താണോ, ഒരു പങ്ക് എനിക്കും വയ്ക്കുക, ഒരു പങ്ക് നബിക്കും വയ്ക്കുക. അപ്പൊ ഈ എനിക്ക് വെച്ച പങ്ക് ആർക്ക് അവസാനം ആർക്ക് പോകും? നബിക്കും. ഇത് എഴുതി വെച്ചിരിക്കുന്നതാണ്, കേട്ട് പറയുന്നത് ഹദീസുകളിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ അതാണ് ആ സഹോദരി. എന്നാ ആ യുദ്ധരംഗത്ത് മേജർ വാർ എന്ന് പറയുന്ന 10-40 എണ്ണം നടന്നു നബിയുടെ കാലത്ത്. അപ്പൊ അവിടെയാണ് ആ സഹോദര്യം കൊണ്ടുവന്നത്. അങ്ങനെ ഒരേ രീതിയിൽ എത്തത്തില്ലെന്നല്ല അവർ പറയുന്നത്. ഒരു നിരന്തരം ഈ സഹോദരിയും ഒരു ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും ഈ ഋഷിമാരെ എപ്പോഴും തമ്മിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഗുരുവിന്റെ കാലത്ത് തന്നെ. സഹോദരി ബോധം നിലനിൽക്കണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. നിലനിൽക്കുന്നുണ്ട് അനുപന്ത സഹോദരിയും സ്വന്തം അനുയായികളിൽ വരണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. പക്ഷെ അവരിലത് വരുന്നില്ല. പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്, അത് തന്നെയാണ് കാരണം. പ്രായോഗികമായി ബുദ്ധിമുട്ട് വരിക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അനുയായികളിൽ പലരുടെയും താല്പര്യങ്ങൾ പലതാണ്. അനുയായികളുടെ താല്പര്യങ്ങൾ പലതാണ്, പല താല്പര്യങ്ങളാകുമ്പോൾ. ഇപ്പോ ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒരു പൊതു നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പൊതു നന്മയാണ്. ഇപ്പോ അത്രയും വലുതായിട്ടൊന്നും നോക്കുകയുള്ളൂ. ഇപ്പൊ ശിവഗിരി, ഇപ്പോ ശിവഗിരിയിൽ കുറെ പേര് ഒത്തുകൂടി നിന്ന് പ്രവർത്തിക്കുമ്പോ ശിവഗിരിക്ക് ഒരു പൊതുവായൊരു നന്മ എന്നുവെച്ചാ ശിവഗിരിയുടെ നന്മയും ശിവഗിരിയുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള നന്മയിൽ എല്ലാവരും കൂട്ടായി ആലോചിച്ച് എല്ലാവരുടെയും എല്ലാവരും ഒരു താല്പര്യത്തിൽ എത്തിച്ചേരുന്നു. ആ പൊതു നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും സഹോദരി, അവിടെയാണ് സഹോദരി നിൽക്കുന്നത്. ആ സഹോദരി ബോധത്തോടുകൂടി പ്രവർത്തിച്ചു. അപ്പോ ഒരാൾ പറയുകയാണ് അതല്ല, അയാൾ സ്വന്തം നന്മയെ ആഗ്രഹിക്കുന്നു. ശിവരിയുടെ പൊതുവായ നന്മയല്ല, സ്വന്തം നന്മ അത് ആഗ്രഹിക്കുന്നു. ആ സ്വന്തം ഒരാൾ ആഗ്രഹിക്കണം തുടങ്ങി പിന്നെ എന്ത് ചെയ്യും, കലഹാരംഭിക്കും. അപ്പൊ പിന്നെ പൊതു നന്മ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം സ്വന്തം നന്മ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പായി. അപ്പൊ സ്വന്തം നന്മ ആഗ്രഹിക്കുന്ന രണ്ടുമൂന്ന് പേര് വന്നെന്ന് വരട്ടെ, രണ്ടുമൂന്ന് ഗ്രൂപ്പായി. അപ്പൊ പൊതു നന്മയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്, പലരും സ്വന്തം നന്മയ്ക്ക് വേണ്ടി നിൽക്കും. പ്രശ്നമാണ്. പ്രശ്നമാകുമ്പോൾ പിന്നെ എന്തുവരും, ഇതിനാർക്കാണ് ശക്തി എന്നുള്ളവർ. ഇപ്പൊ 99 പേര് പൊതു നന്മ ആഗ്രഹിക്കുന്നു, ഒരുത്തൻ സ്വന്തം നന്മ ആഗ്രഹിക്കുന്നു. ഈ ഒരുത്തനാണ് ശക്തി കൂടുതലെങ്കിൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കുന്നത്? ഭയങ്കര കലഹമുണ്ടാകും. ഭയങ്കര കലഹം എന്ന് വെച്ചാൽ പോലീസും പട്ടാളമൊക്കെ കയറി ഇറങ്ങുന്ന കലഹമുണ്ടാകും. അല്ല, ഈ 99 പേർക്കാണും ശക്തിയെങ്കിൽ ഒരുത്തനാണ് സ്വന്തം തന്നെ ആഗ്രഹിക്കുന്നത്, അവൻ ഒതുങ്ങിപ്പോകും, കലഹമുണ്ടാകും. അപ്പോ പൊതു നന്മയെ ആഗ്രഹിക്കുന്നവര് എന്ന് പറഞ്ഞാൽ മാത്രം പറയുന്നു, പല ഘടകങ്ങളുണ്ട്. ഓരോരുത്തരുടെ ശേഷിയും ശക്തിയും ബുദ്ധിയും സാമർത്ഥ്യവും ഒക്കെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. വേസ്റ്റ് വയസ് എന്ന് വെച്ചാൽ അതേ തന്നെ ആര് അതിനെന്താ പ്രശ്നം? അത് അതിനൊരു പ്രശ്നമുണ്ട്. ഗുരുവിന്റെ കാലത്ത് ഒരു എല്ലാവരോടും നേരിട്ട് തന്നെ പറഞ്ഞു, ഒരിത്തരും കേട്ടിട്ടില്ല ഫേസ്റ്റ് ഫേസ് എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇന്ന് ഇതൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ടാകും, കാര്യങ്ങളൊക്കെ നേരെ നടത്തുന്നത്. ഇതൊക്കെ മനുഷ്യന്റെ അഡ്വാൻറ്റേജ് ആണ് ഒരുപാട്. 90% അതൊക്കെ എന്താണോ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. 10% നമ്മളതിന് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതൊക്കെ അഡ്വാൻറ്റേജ് ആണ് മനുഷ്യന്റെ. മറ്റേതെന്താണ്? ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഒരു മുഖത്ത് നോക്കി തന്നെ എല്ലാവരോടും പറഞ്ഞത് മനസ്സിലാകും. ധർമ്മസംഘം രൂപീകരിച്ച ഒരു സ്ഥലമുണ്ടെന്ന് അറിയാമോ? എവിടെ വെച്ചാണ് ധർമ്മസംഘത്തിന് രൂപം കൊടുത്ത സ്ഥലം? കോർക്കഞ്ചേരി. കോർക്കഞ്ചേരിയിൽ ശിഷ്യന്മാരെയെല്ലാം വിളിച്ചു കൂട്ടിയതിന് ശേഷം അവിടെ വെച്ച് ധർമ്മസംഘത്തിന് രൂപം കൊടുക്കുന്നതിന് 3 ദിവസത്തെ ചടച്ചു. ശിഷ്യന്മാരാരും വിവരിക്കുന്നില്ല, ഒരു പൊതുധാരണ എത്താൻ പറ്റുന്നില്ല. 3-ന്റെ അന്ന് ഗുരുദേവനും ഇവരെ യോജിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു എന്ന് പറയണമെന്നാണ് പറയുന്നത്. ഇവരാലോചിച്ച ഒരു തീരുമാനത്തിലും സ്വന്തം ശിഷ്യന്മാരാണ് ഇവർക്ക് യോജിക്കാൻ പറ്റും. ഗുരുദേവൻ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ സ്വയം ആലോചിച്ച് തീരുമാനിച്ചു പറഞ്ഞു. അപ്പോ അവസാനം ഗുരു പറഞ്ഞ് നാം പോയി തൊപ്പിയിടുമെന്ന് പറഞ്ഞു. തൊപ്പിയിടുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? ഇതുവരെ അറിയാം, ഇസ്ലാം മതം സ്വീകരിക്കും. അങ്ങനെയാണ് തൊപ്പിയിടുക എന്ന് പഴയ ഭാഷ. ഇങ്ങനെ പറഞ്ഞ നാം പോയി തൊപ്പിയിടുക ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇത് കളഞ്ഞിട്ട് പോകുമെന്ന്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞല്ല ഇതൊന്നും. ഇന്ന് ഞാൻ ഇതും കൊണ്ട് നടക്കത്തില്ല, ഇതൊക്കെ ഞാൻ കളയുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്നേ ദിവസം ഗുരുവിന് കുടിക്കാൻ കൊണ്ടുവച്ച പാല് വൈകുന്നേരം ഗുരു കുടിച്ചിട്ട് അത് ഒരു പൂച്ച ഒന്ന് തട്ടിക്കളഞ്ഞു. ഗുരു കുടിച്ചില്ല, അത് ഒരു തീരുമാനമാകുന്നില്ല. ഗുരുവിനോട് പോകാനും വയ്യ, അവർ യോജിക്കുന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം എന്ത് ചെയ്തു? എല്ലാവരും കൂടെ ഒരു ധാരണയിലെത്തി. പ്രധാനമായും അന്ന് പിന്നെ ധാരണയിലെത്താൻ തടസ്സമായിരുന്നത് ഈ പല ശിഷ്യന്മാരും ഓരോ സ്ഥലത്ത് അവരവരുടെ സ്ഥാപനം ഉണ്ടാക്കി. ഈ സ്ഥാപനങ്ങൾ ഓരോരുത്തരുടെ പേരിലാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം ഒന്നാക്കി കൊണ്ടുവരിക, അവർ ട്രസ്റ്റിന്റെ കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആണ് അന്ന് പ്രശ്നമുണ്ടാക്കിയത്. ഇവരെ യോജിപ്പിക്കാൻ തടസ്സമായി നിന്ന അതാണ്. ഓരോരുത്തർക്ക് ഇൻഡിപെൻഡന്റായി നിന്നിട്ട് ധർമ്മസംഘത്തിൽ ചേരണമെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അപ്പോ ഇതിന് നിയമാവലി ഉണ്ടാക്കിയ ആരാണ്? ധർമ്മസംഘത്തിൽ പുള്ളിയുടെ നിർദ്ദേശം വെച്ച് എല്ലാവരുടെയും സ്വത്ത് ധർമ്മസംഘത്തിൽ കൊണ്ടുവന്നു. ധർമ്മസംഘത്തിന്റെ പേര് കൊണ്ടു ധർമ്മതീർത്ഥർക്ക് അത് പറയാം, കാരണം ഞാൻ പുള്ളിക്ക് സ്വത്തൊന്നുമില്ലായിരുന്നു. സ്വത്ത് സമ്പാദിച്ചവർക്ക് അത് ബുദ്ധിമുട്ടാണ്. പലർക്കും ഉണ്ടായിരുന്നു. അങ്ങ് സച്ചിദാനന്ദ സ്വാമിയുടെ ചോദ്യം, ഈ കഥ സ്വാമി പറയുമെന്ന് എനിക്കറിയത്തില്ല. സ്വാമിയുടെ ദിവ്യശ്രീമാരാണ് ഇതൊക്കെ, അതുകൊണ്ട് ഇതൊക്കെ സ്വാമി അങ്ങനെ പച്ചയായിട്ട് പറയുമെന്ന് എനിക്കറിയത്തില്ല. സ്വാമിക്ക് ഇവരെല്ലാം ദിവ്യ ശ്രീമാരാണ്. അപ്പൊ എനിക്ക് ആ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ സുമേരിയിൽ ഞാൻ ഇരുന്നു വന്ന് പറഞ്ഞു കേട്ട സംഭവങ്ങളാണ്. നടായൂർ ഒപ്പിട്ടില്ല, ഒപ്പിട്ടോ? അത് കാരണം ഇതൊക്കെയാണ്. നടായൂർ എന്ത് ചെയ്തു? സ്വതന്ത്രമായിട്ട് മാറി തന്നാണ്. അപ്പൊ ഇതൊക്കെ പ്രശ്നമായിരുന്നു. സ്വത്ത് ലയിപ്പിക്കാം, അതുകൊണ്ട് മുഖത്തോട് മുഖം കമ്മ്യൂണിക്കേഷൻ. പിന്നെ നല്ല വിധം അവരെ കൈവഹിച്ച് ഇവരെല്ലാവരും ഒപ്പിട്ട് ധർമ്മസംഘം ഉണ്ടാക്കി അടിയും തുടങ്ങി. പിന്നെ പ്രശ്നം വന്ന് എസ് എൻ ഡി പി ധർമ്മസംഘമായിട്ട് അടി തുടങ്ങി. അത് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം ഒരു കാലത്ത് ഗുരു ഇതെല്ലാം എന്ത് ചെയ്തു? സർവവും എസ് എൻ ഡി പിക്ക് എഴുതി വെച്ചു ഇതല്ല. പിന്നെ അത് മുക്തിയാർ വന്നു. അത് കാരണമൊന്നുമില്ല. അപ്പൊ എസ് എൻ ഡി പി പറഞ്ഞത് ധർമ്മസംഘത്തില് അങ്ങനെ സന്യാസിമാരെന്ന് പറയുന്നവർ എസ് എൻ ഡി പിയിൽ അംഗമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈഴവർക്ക് മാത്രമേ ധർമ്മസംഘത്തിൽ സന്യാസിയാകാൻ പറ്റും. ഈ ഒരു നിബന്ധന വെച്ചപ്പോ പിന്നെ സന്യാസിമാര് എങ്ങനെ? പിന്നെ സന്യാസി സംഘം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അന്ന് തന്നെ ഗുരുവിന് 8-9 ജാതികളിലുള്ള ശിഷ്യന്മാരാണ്. അപ്പോ ഇതെങ്ങനെ ശരിയാകും? അപ്പൊ ഗുരുവിനെ എന്ത് ചെയ്തു? ആ മാറ്റി മുക്തിയാർ കൊടുത്ത് അതിന് കേസായി വഴക്കായി. അപ്പോ എസ് എൻ ഡി പിയുടെ ചില നേതാക്കന്മാരെ പറഞ്ഞു, ഈ സ്വത്ത് മാറ്റി ഗുരുവിന് ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗുരുവിനെയും വേണ്ടെന്നുള്ള നിലപാട്. പിന്നെ അവസാനം എന്തായാലും എന്ത് ചെയ്തു? ഇതിങ്ങനെ പോകില്ല എന്ന് കണ്ടപ്പോ ഗുരുവിന്റെ ആശയം അനുസരിച്ച് പോകണമെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളണം. അപ്പൊ സന്യാസിമാരെല്ലാം കൂടെ ചേർത്ത് സന്യാസംഘം ഉണ്ടാക്കി. അതുകൊണ്ടാണ് സമാധിയാവുന്നതിന് തൊട്ട് മുമ്പ് ആനന്ദതീർത്ഥരൊക്കെ ഗുരു വിളിച്ച് സന്യാസം കൊടുത്തത്. ആനന്ദതീർത്ഥരെ വിളിപ്പിച്ച സന്യാസം കൊടുത്തത് ഈ എന്താണ്, ജാതിയില്ലാത്തൊരു ഇതുണ്ടാകണം, മറ്റത് ജാതി സംഘടനയാണ്, അതിന് മാറ്റം വരില്ല എന്ന് ഗുരു തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ പിന്നെ അവിടെ എന്ത് പറ്റി? ശരി, ധർമ്മസംഘത്തിൽ എല്ലാ ജാതികളും ഉൾക്കൊള്ളാൻ തയ്യാറായി. പക്ഷേ ഒരു വ്യവസ്ഥ അവിടെ ആന്തരികമായിട്ടുണ്ടായിരുന്നു. ധർമ്മസംഘത്തിൽ നായർ വന്നാലും നമ്പൂതിരി വന്നാലും നമ്പിയാർ വന്നാലും ഒക്കെ സ്വീകരിക്കും, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. പക്ഷേ ഈ ധർമ്മസംഘത്തിനകത്ത് നടക്കുന്ന എന്തെങ്കിലും കൊള്ളരുതായ്മയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ നായരുവടിയും നമ്പൂതിരിവടിയെല്ലാം പുറത്തെടുത്ത് അവനെ അടിക്കും. അപ്പൊ അതൊരു ഒരു ജാതി വരുമെന്ന് വരിക, അതിനൊരു വ്യത്യാസം വരും. ഈ വടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ അടിയും കൊണ്ടുകൊണ്ട് ചുവരിന്ന് ഓടി ചെന്നാൽ വേറെ ഒരു വഴിയും ഇല്ല. ആനന്ദതീർത്ഥന്റെ മുതുകിൽ കല്ലെടുത്ത് വെച്ചിടിച്ച് ഓടിച്ചത്, ധർമ്മതീർത്ഥർ ഓടിച്ചത്, പിന്നെ പല സമയം ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട് പലരും. അപ്പൊ ഈ ജാതിക്കാരെന്ന് പറയുന്നത് തരം പോലെ എടുത്ത് പ്രയോഗിക്കും. ആരെങ്കിലും എന്തെങ്കിലും അനന്തീർത്ഥത്തോ അതാ പറ്റിയത്. അനന്തീർത്ഥർ ശരിയല്ലാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ജാതിക്കാരുടെ അടുത്ത് പിന്നെ നിൽക്കാൻ പറ്റില്ല. ധർമ്മതീർത്ഥനും അത് തന്നെ ചെയ്തത്. അതുവരെ ഒരു പ്രശ്നവുമില്ല. കൂട്ടുകാരെ പയറും കഞ്ഞും കുടിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജാതിയാണ്, ഒരു മതമാണ്, ഒരു ദൈവമാണ്. ഈ പയറും കഞ്ഞിയും വിട്ടിട്ട് എന്തെങ്കിലും ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മ ചോദ്യം ചെയ്താൽ എന്ത് പറ്റും? മറ്റേ കാർഡിഞ്ഞ് പുറത്തെടുക്കും. പിന്നെ അവൻ ഓടിയ അവിടെ പുല്ല് പോലെ കഴിക്കത്തില്ല. ഇതാണ് ശിവഗിരി. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഒന്നിരിക്കുന്നു, ഒന്നും അറിയാതില്ല. അപ്പൊ ഇതൊക്കെ ഗുരു പറഞ്ഞാണോ ഇത്? ഇതൊന്നും ഗുരു പറഞ്ഞിരുന്നില്ല. അപ്പൊ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയാണോ ഇതൊക്കെ? ഇപ്പൊ മൊബൈൽ ഫോൺ വന്നിരുന്ന കുഴപ്പമാണോ? കൂടുതലൊന്നും പറയിക്കരുത്, ഇനിയും ഒരുപാട് പറയാനുണ്ട്.